പ്രധാനപ്പെട്ട കാര്യം. പഴയ രീതി ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സിദ്ധാന്തം ഒരാൾ അവതരിപ്പിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള എല്ലാത്തിനെയും നിഷേധിച്ചാലേ അതിനെ സമർത്ഥിക്കാൻ പറ്റും. മറ്റുള്ളതിനെ നിഷേധിക്കാതെ ഒന്നിനെ സമർത്ഥിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? ഇന്നത്തെ പോലെയുള്ള പോലെ അല്ല. കാരണം അന്ന് ഒരുപാട് ചിന്തകന്മാരുണ്ടായിരുന്നു. അപ്പൊ ആരെങ്കിലും ഒരു സിദ്ധാന്തത്തെ കുറിച്ച് പറയുമ്പോൾ മറ്റുള്ളവരെല്ലാം അത് ചോദ്യം ചെയ്യും, അതെങ്ങനെ ശരിയാവും നിങ്ങൾ പറയും. ശങ്കരാചാര്യ അദ്വൈതം പറഞ്ഞു. അതിങ്ങനെ ഒന്ന് പരസ്യമായി പറയുകയും, പരസ്യമായി പറയാന്ന് വെച്ചാൽ പണ്ഡിത സദസ്സുകൾ പറയുകയും ഗ്രന്ഥങ്ങളൊക്കെ എഴുതി പ്രചരിപ്പിക്കുകയും ചെയ്യുമ്പോൾ ആൾക്കാർ ചോദ്യം ചെയ്യും. അങ്ങനെ ചോദ്യം ചെയ്യുമ്പോൾ അതിനെ മറുപടി പറയേണ്ടി വരും. അപ്പൊ മറ്റുള്ളതിനെ നിഷേധിച്ച് ഒന്ന് സമർത്ഥിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ സമർത്ഥിച്ചു കഴിഞ്ഞാൽ പിന്നീട് കുറച്ചു കാലം കഴിയുമ്പോൾ അവരുടെ പരമ്പരയിൽ ഇതൊക്കെ മനസ്സിലാക്കുന്ന ആൾക്കാർ വന്നിട്ട് ഒരു മെയിൻ ജോലി കഴിഞ്ഞു എന്ന് വെച്ചാൽ സമർത്ഥിച്ചു കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അവരുടെ അതിലാരെങ്കിലും വന്നിട്ട് എന്താണ് അവരുടെ സിദ്ധാന്തം എന്ന് പറയും. ഇന്നതാണ് ഈ പറഞ്ഞതിന്റെ സാരം എന്ന് പറഞ്ഞ് പറയും. അപ്പൊ അങ്ങനെ വരുമ്പോ അവിടെ വലിയ തരത്തിലുള്ള തർക്ക വിതർക്കങ്ങളൊന്നും വരില്ല. കാരണം അത് കടന്നുപോയി, പിന്നെ വീണ്ടും അത് ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. കാരണം സാമാന്യമായി വരാമെന്നുള്ള ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. പിന്നെ എന്റെ ഇതാണ് സാരമെന്ന് പറയുന്നു. പിന്നെ അങ്ങനെ ഒരു ചോദ്യവും ഉത്തരവും വരാത്തത് അത് മുമ്പ് കഴിഞ്ഞോണ്ടാണ്. ഇപ്പോ ശങ്കരാചാര്യ ഭാഷ വഴി അവിടെ ഒരുപാട് ചോദ്യോത്തരങ്ങളും തർക്ക വിതർക്കങ്ങളും ഒക്കെ വന്നു. പിന്നെ ശങ്കരാചാര്യ വിളിച്ച് പറയുന്ന എന്താണ്, ദിഗ്വിജയം നടത്തിയെന്നാണ്. എന്നുവെച്ചാൽ ഒരുപാട് പണ്ഡിതന്മാരുമായിട്ടൊക്കെ ചർച്ച നടത്തി, ഡിബേറ്റുകൾ നടന്നു, അവിടെയൊക്കെ സംസാരിച്ചു. അപ്പൊ അതൊക്കെ നമ്മൾ ഭാഷ്യം വായിച്ച അവിടെ അത് കഴിഞ്ഞു. എല്ലാ ശാസ്ത്രവും ഏത് ശാസ്ത്രം എടുത്താലും അതാണ് എന്റെ രീതി. അത് കഴിഞ്ഞപ്പോ പിൽക്കാലത്തൊരു വിവേക ചൂടാമണി വന്നു. അതിനകത്തൊരു ചോദ്യോത്തരങ്ങൾക്കൊന്നും പ്രശ്നമില്ല. അവിടെ സിദ്ധാന്തം മാത്രം പറഞ്ഞാൽ മതി. ചെറിയ ചോദ്യങ്ങൾ വരും, അത് ചെറിയൊരു വളരെ മര്യാദയോടുകൂടി ഒരു ശിഷ്യൻ ഗുരുവിനോട് ചോദിക്കുന്ന പോലെ അങ്ങനെയുള്ള ചോദ്യങ്ങളെ വരും. ആദ്യം കണ്ടതുപോലെയുള്ള പൂർവപക്ഷികൾ പല ഭാഗത്തു നിന്നും വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരുപാട് പിന്നെ കാണത്തില്ല. അപ്പോ ഗുരുവിന്റെയും ശങ്കരാചാര്യയുടെയും വ്യത്യാസമായിട്ട് ചിലരിടത്ത് കാണിക്കുന്നത്, ശങ്കരാചാര്യ ഒരുപാട് വാദപ്രതിവാദങ്ങൾ നടത്തി. ഗുരു അങ്ങനെയുള്ള വാദപ്രതിവാദമൊന്നും നടത്തിയില്ല. തന്റെ താൻ പറയാനുള്ളത് മാത്രം പറഞ്ഞു. അതാണ് ഗുരുവിന്റെ മഹത്വം എന്നാണ്. അപ്പൊ ഗുരു എന്തുകൊണ്ട് വാദപ്രതിവാദം നടത്തിയില്ല? എന്തുകൊണ്ടാണ് താത്ത്? അതുകൊണ്ടല്ല, ആരും ഗുരുവിന്റെ അടുത്ത് വാദപ്രതിവാദം നടത്താൻ ഇല്ലായിരുന്നു. അന്ന് ഇതിനെ കുറിച്ചൊക്കെ ആർക്കാ വിവരമുള്ളത്? ആർക്കതിനെ കുറിച്ചൊക്കെ ബോധമുള്ളത്? ആരെങ്കിലും ഉണ്ടെങ്കിലേ എന്തെങ്കിലും പറയത്തുള്ളൂ. പിന്നെ ശിഷ്യന്മാരൊക്കെ അടുത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ ചോദിച്ച ഇത് സാധാരണ ഇപ്പം നടാതെ ഗുരുവിനെ പോലെയോ അങ്ങനെയൊക്കെയുള്ള ആര് എന്താണ് കസേര കസേര എടുത്ത് ഒരു കസേര എടുത്തോളൂ കാല് തൂക്കാൻ താഴെ ഇരിക്കുന്ന ഓ അത് ശരി അപ്പോ അങ്ങനെ ഒരു ഇതൊക്കെ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ആണ്. ഇപ്പൊ നിങ്ങൾ തത്വബോധം ആത്മബോധമൊക്കെ പഠിക്കുന്നു, അവിടെ നിന്ന് നിങ്ങൾക്ക് വലിയ വാദപ്രയോഗങ്ങളൊന്നും കാണാൻ പറ്റില്ല. കാരണം അവിടെ നിന്നും അതിന്റെ കാര്യമില്ല, ഇതിന്റെ എസൻസ് എന്താണ് സാരം എന്താണ് പറഞ്ഞു കൊടുക്കുകയാണ്. അതിൻ്റെ അകത്ത് ചെറിയ ചെറിയ ചോദ്യങ്ങളൊക്കെ വരും. അങ്ങനെ ഒരു ഒരു ആവശ്യം വരുന്നില്ല. അതൊക്കെ ഓരോരോ സാഹചര്യങ്ങളാണ്. കാര്യങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഗുരുവിനെ സംബന്ധിച്ച് ഇതായിരുന്നില്ല പ്രധാനമായ ദൗത്യം. ഗുരുവിന്റെ പ്രധാനമായ ദൗത്യം എന്ന് പറയുന്നത് സാമൂഹ്യ പ്രവർത്തനങ്ങളായിരുന്നു. അതുതന്നെയാണ് പ്രധാന മുഖ്യമായ ഗുരുവിന്റെ ദൗത്യം. അതാണ് ഗുരു കൂടുതലും സമയം ചെലവഴിച്ച് അതിനു വേണ്ടിയിട്ടാണ് അവസാന കാലം വരെ. ഇതൊക്കെ ആദ്യകാലത്ത് കുറച്ചൊക്കെ എഴുതുകയും പിന്നെ അന്ന് അടുത്തുകൂടി ഇരുന്ന് ശിഷ്യന്മാരെയൊക്കെ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തു. പിന്നീട് അങ്ങനെയുള്ള അതൊക്കെ പിന്നെ അവ ഇപ്പോൾ അതിൻ്റെ സാഹചര്യങ്ങൾ വന്നപ്പോൾ ഇപ്പോൾ ശാരദാ പ്രതിഷ്ഠ വന്നപ്പോൾ ഒരു സ്തോത്രം എഴുതി. അത് സന്ദർഭത്തോടനുബന്ധിച്ചാണ്. അങ്ങനെയൊക്കെ ഓരോ സന്ദർഭങ്ങളിൽ കോല തീരേശ സ്തവം ഇങ്ങനെയൊക്കെ ഓരോ സന്ദർഭങ്ങളിൽ ഓരോന്ന് എഴുതി. അല്ലാതെ ഇതിന് അങ്ങനെ വലിയൊരു പ്രാധാന്യം കൊടുത്തൊരു അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷെ ഒരു ഈ ആൾക്കാർ അടുത്തുകൂടിയതിൽ ഒരുപാട് പേര് ഗുരുവിന്റെ ആത്മീയ മഹത്വം അതിൽ ആകർഷകരായി വന്നവരുണ്ട്. പിന്നെ അതല്ല അങ്ങനെ അല്ലാതെ വന്നവരുമുണ്ട്. പലതരത്തിലുള്ള ആൾക്കാരോ ഇങ്ങനെ ശരിക്കും ഞാൻ കേട്ടില്ല. അതായത് ഇപ്പോ ആത്മബോധം വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അതൊരു സ്വഭാവമായിട്ട് അങ്ങനെ ചിന്തിക്കാം. അപ്പൊ ആത്മബോധം തന്നെ ഉദാഹരണം പറഞ്ഞാൽ രമണ മഹർഷി അല്ലേ. രമണ മഹർഷി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അവിടെ ഇരുന്ന് വരുന്നവർക്കൊക്കെ അധികം മൗനമായിരുന്നു. പിന്നെ ആത്മബോധം ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്ത് ചോദ്യം ഉത്തരം. പിന്നെ കുറച്ച് കഴിഞ്ഞ് ആശ്രമമൊക്കെ കെട്ടി. ആശ്രമം കെട്ടി പിന്നെ കേസായി കോടതിയായി എല്ലാം ആയി. അത് സ്വാഭാവികമായിട്ട് ഇതെല്ലാം വന്നു. ഗുരുവിന് കിട്ടിയ ആനുകൂല്യമൊക്കെ രമണ മഹർഷിക്കും കിട്ടി. എന്താണ് കോടതിയിലൊന്നും നേരിട്ട് ഹാജരാകണ്ടോ നേരിട്ട് അങ്ങനെയുള്ള ഇത് രമണ മഹർഷിക്കും കിട്ടി. കമ്മീഷനൊക്കെ അവിടെ വന്ന് ചോദ്യം ചെയ്യാൻ ഇന്ന് അത് പറ്റില്ല. ഇന്നത്തെ കാലത്ത് പിന്നെ ഇപ്പൊ ഈ കോവിഡ് ആയതുകൊണ്ട് ഓൺലൈനായി പറ്റും. സമൻസ് അയച്ചാൽ നമ്മളവിടെ പോണം, ചെന്ന് കൂട്ടിക്കയറിയിരിക്കണം. അതിന് പ്രധാനമായ സംഗതി എന്ന് വെച്ചാൽ രണ്ടുപേരും എവിടെയാ ജനിച്ചത്? ഈ രമണ മഹർഷി എവിടെയാ ജനിച്ചത്? ഗുരു എവിടെയാ ജനിച്ചത്? അതിന്റെ വ്യത്യാസം, ഒരു പ്രധാനമായ വ്യത്യാസം അതാ. രമണ മഹർഷി ജനിച്ച സമൂഹത്തില് രമണ മഹർഷിയുടെ അങ്ങനെയുള്ള സേവനമൊന്നും അവർക്ക് ആവശ്യമില്ലായിരുന്നു. ഇത് മാത്രം മതിയായിരുന്നു, ഉപദേശം മാത്രം മതി. വിവേകാനന്ദ സ്വാമി പറയും, മനുഷ്യന്റെ വിശപ്പാണ് ഏറ്റവും വലുത്. ആദ്യം ഭക്ഷണം കൊടുക്കുക, അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് അവർക്ക് വേദാന്തം പറഞ്ഞാൽ മതി എന്ന് പറയും. പ്രസംഗത്തിൽ പറയും. അതുപോലെ ഗുരു ജനിച്ച സാഹചര്യങ്ങൾ ചുറ്റുപാടെന്ന് പറയുന്നത് അന്ന് അവരെയൊക്കെ വിളിച്ചിരുത്തി ആത്മബോധം പറയത്തക്ക ഒരു സാഹചര്യമായിരുന്നില്ല. പറഞ്ഞ ആർക്കൊന്നും മനസ്സിലാകത്തുമില്ല. അതായിരുന്നില്ല അവിടുത്തെ വിഷയം. ഗുരു തന്റെ ചുറ്റുപാടും കണ്ട വിഷയം. അപ്പൊ ഗുരു അത് എഴുതിയൊക്കെ അവിടെ മടക്കി വെച്ചു. പിന്നെ ഗുരു പ്രാധാന്യം കൊടുത്തത് സാമൂഹ്യ പ്രവർത്തനത്തിന് തന്നെയാണ്. പിന്നെ അതില് ഗുരുവിനൊരു വലിയ കാഴ്ചപ്പാടുണ്ടായിരുന്നു സാമൂഹ്യ പ്രവർത്തനത്തിൽ. ആ കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു എന്താണ് ഒരു ദർശനത്തിന്റെ മഹത്വം എന്ന് മാത്രം പറയാൻ പറ്റില്ല. നമ്മൾ ഗുരുവിന്റെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, ഒരു കാര്യം മനസ്സിലാകും, അത് ഗുരുവിന്റെ ഒരു വ്യക്തിത്വത്തിന്റെ ഭാഗമായിരുന്നു. എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾക്കെന്ന് വെച്ചാൽ നമുക്ക് വലിയ ഒരു ദർശനമൊക്കെ കയ്യിലുണ്ടെങ്കിലും നമ്മുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് ശരിയായില്ലെങ്കിൽ അത് ശരിക്കും പ്രയോഗിക്കാൻ പറ്റത്തില്ല. അപ്പൊ അനിത്തര സാധാരണമായ വ്യക്തിത്വം, ആ ഒരു വ്യക്തിത്വമാണ് ഗുരുവിൽ വിശേഷമായിരുന്നു. അതിന്റെ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ ആ ദാർശനികത എന്നൊക്കെ പറയുന്നു. ആ വ്യക്തിത്വം എന്ന് പറയുമ്പോൾ എന്താണ്, എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു മനസ്സ്, ആസ്തികനെയും നാസ്തികനെയും കൂടെ നിർത്തുന്ന ഒരു മനസ്സ്, ശത്രുവായിട്ട് വരുന്നവനെ അനുനയിപ്പിക്കുന്ന ഒരു മനസ്സ്, അതാണ് വ്യക്തിത്വം എന്ന് പറയുന്നത്. ജീവിതത്തിൽ പൂർണ്ണമായും ഒരു അഹിംസാത്മകമായ നിലപാട്, ഇങ്ങനെ എടുത്തു പറയത്തക്ക ഒരുപാട്. അത് കേവലം ഈ ദർശനം കൊണ്ട് വരുന്നതൊന്നുമല്ല. ആൾക്കാർ ഇതൊക്കെ എന്തോ ദർശനത്തിന്റെ ഇതാണെന്ന് പറയുന്നത്, കാരണം ദർശനമുള്ള ഒരുപാട് വിവരം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇതിനെല്ലാം കൂടെ ചേർത്ത് പറയണം ഇതാണ് ദർശനം. ദർശനം എന്ന് പറയുന്നത് സംഗ്രഹകാരുണ്ടായിരുന്നു. പക്ഷെ ഈ ഉൾക്കൊള്ളുന്ന ഒരു മനസ്സ്, ആ ഒരു വ്യക്തിത്വം അത് ഇല്ലായിരുന്നു. പിന്നെ ഗുരുവിന്റെ ഏറ്റവും വലിയ ഒരു വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഗുരു സ്വയം എപ്പോഴും കാര്യങ്ങളെ പുനർവിചിന്തനം ചെയ്തുകൊണ്ട് മാറിക്കൊണ്ടുവരുന്നു. ഒരു അഡമന്റ് ആയിരുന്നു, ഫ്ലെക്സിബിൾ ആയിരുന്നു. അതൊരു വലിയ നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. അതൊക്കെ വരുന്നത് ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിന്റെ ഗുണവശങ്ങളാണ്. അതിന്റെ ഒരു ഭാഗമായിരുന്നു ഈ പറയുന്ന ദർശനം അല്ല. അതുകൊണ്ട് ഇപ്പൊ ഗുരുവിന്റെ ആ ജീവിതത്തെ നമ്മൾ സമഗ്രമായി മനസ്സിലാക്കുമ്പോൾ അതിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ ആവുന്നുള്ളൂ ഈ ദർശനവും. ഈ ദർശനം തന്നെ ഗുരു എല്ലാവരോടും കാണുന്നവർക്കൊന്നും ദർശനമൊന്നും പറയത്തില്ലായിരുന്നു. മിക്കവാറും ആൾക്കാരെ കണ്ട ചോദിക്കുന്നു കുളിച്ചോ എന്നാണ്, കുളിച്ചോ എന്ന് ചോദിക്കും. അങ്ങനെ സന്ദർഭങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ വീണ്ടും ചോദിച്ചു കുളിച്ചോ, പിന്നെ രണ്ടു മൂന്ന് തവണ ചോദിക്കും കുളിച്ചോ. അപ്പൊ ആദ്യം ജനങ്ങളെ കുളിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനമായ സംഗതി. അവിടെ മുതൽ തുടങ്ങുകയാണ്. അപ്പൊ ഇതിന്റെ ദർശനം എന്താ, നമ്മൾ ഈ ധരിച്ചിരിക്കുന്ന ദർശനം ഒന്നുമില്ല, ഡയലക്റ്റിക്സ് എന്നുള്ളത്. പിന്നെ ഈ ചില ശിഷ്യന്മാരാണ് ഈ ദർശനങ്ങൾക്ക് അമിതമായ പ്രാധാന്യം കൊടുത്തത്. അതുകൊണ്ടാണ് ഗുരു എന്തോ സാധിച്ചതെന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്താണ്, ഗുരുവിന്റെ ഈ മൊത്തം കാഴ്ചപ്പാടുകളെ നമ്മൾ ദർശനമായിട്ടെടുക്കണം. എല്ലാം കൂടെ ചേരുന്നതാണ് ഒരു ദർശനം. ഗുരുവിന്റെ സാമൂഹികമായ കാഴ്ചപ്പാടും വ്യക്തിത്വത്തിന്റെ സവിശേഷതകളും വിശേഷ ഗുരു പറയുന്ന അദ്വൈതവും ഇതെല്ലാം കൂടെ ചേരുന്നതാണ്. ഓ, അദ്വൈതം എന്ന് പറയുന്നത് എന്താണ്, ഒരു തത്വചിന്തയാണ്. എന്നുവെച്ചാൽ അമൂർത്തമായ ആശയങ്ങളാണ്. അപ്പൊ ഈ അമൂർത്തമായ ആശയങ്ങൾ, അത് എന്നും ആശയങ്ങൾ അമൂർത്തമായിട്ടേ ഇരിക്കും. മൂർത്തരൂപത്തിൽ ആർക്കും അദ്വൈതം പ്രയോഗിക്കാൻ പറ്റത്തില്ല. ശങ്കരാചാര്യന് സ്വയം പറഞ്ഞിട്ടുള്ള കാര്യം, അതാണ് മാർക്സ് ഈ തത്വചിന്തയെ എതിർക്കുന്നതിന് ഒരു പ്രധാനമായ കാരണമായി പറയുന്നത്. നമ്മുടെ തത്വചിന്തകളെന്ന് പറഞ്ഞാൽ അത് അമൂർത്തമായ ആശയങ്ങളാണ്. അപ്പൊ അമൂർത്തമായ ആശയങ്ങളെന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ, നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ ചിന്താലോകത്ത് അതങ്ങനെ ഇരിക്കും. പക്ഷെ മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെടുമ്പോൾ ഈ തത്വചിന്ത മാത്രമല്ല അവിടെ വരുന്നത്. അവിടെയാണ് ഈ കുളിക്കുക, പല്ല് തേക്കുക, ഭക്ഷണം കഴിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അങ്ങനെ വരുമ്പോഴാണ് മനുഷ്യന്റെ എന്താണ്, മനുഷ്യ സമൂഹത്തിൽ വരേണ്ട ചിന്തകൾ, മനുഷ്യന്റെ സമത്വം, സ്വാതന്ത്ര്യം, മനുഷ്യന്റെ അവകാശങ്ങൾ, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ അവിടെ ചിന്ത വരും. അത് സമൂഹത്തെ കാണുമ്പം, എന്നുവെച്ചാൽ സമൂഹത്തിൽ അനീതി കാണുമ്പോൾ നീതിയെക്കുറിച്ച് ചിന്തിക്കും. എന്താണ് നീതി? അതൊരു സാമൂഹിക ദൃഷ്ടിയാണ്. അത് ഈ തത്വചിന്തകൊണ്ട് സാധിക്കുന്ന കാര്യമുണ്ട്. സമൂഹത്തിൽ ഒരുപാട് പേരുടെ അവകാശം നഷ്ടപ്പെടുമ്പോൾ സമൂഹത്തെ നോക്കിയിട്ട് എന്താണ് അവരുടെ അവകാശങ്ങൾ, എന്താണ്, എന്തുകൊണ്ടത് അവർക്ക് നഷ്ടപ്പെടുന്നു, അതെങ്ങനെ നേടിക്കൊടുക്കണം, ഇങ്ങനെയൊക്കെ ചിന്തിക്കും. അത് മനുഷ്യന്റെ ജീവിതത്തെ നേരിട്ട് കൈകാര്യം ചെയ്യുന്നതാണ്. ഗുരു പ്രാധാന്യം കൊടുത്ത അതിനാണ്. പിന്നെ തത്വചിന്താപരമായി അതിന് താല്പര്യമുള്ളവർക്ക് പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞ മിക്കവാറും പേർക്കും അത് മനസ്സിലായിട്ടില്ല. അത് ഉണ്ടാവും, തത്വചിന്ത ഉണ്ടാവും. ഇപ്പോ സ്വാധീനിക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഗുരുവിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയമായിരുന്നു അഹിംസ. അഹിംസ എന്ന് പറയുന്ന ഒരു കാഴ്ച ഒരു ജീവിതത്തിൽ ആദ്യന്തം പുലർത്തിയിരുന്ന ഒരു കാര്യമാണ്. ഇന്ന് ആർക്കും അത് മനസ്സിലാകാത്ത ഒരു കാര്യമാണ്. അഹിംസ കൊല്ലരുത്, അഹിംസ എന്ന് വെച്ചാൽ കൊല്ലരുത്. പിന്നെ അത് ഒരു പടിയിട്ട് വരുന്നു. മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ഒന്നും ആരെയും പിടിപ്പിക്കാതിരിക്കുക എന്ന് പറയുന്ന അഹിംസ. അഹിംസ എന്ന് പറയുന്ന ആശയം മുമ്പും ഉണ്ട്. അഹിംസ എന്ന് പറയുന്ന ആശയം ഭഗവത്ഗീതയിലുമുണ്ട്, നമ്മുടെ പുരാണങ്ങളിലൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ പുരാണങ്ങളിലെല്ലാം, അല്ലെങ്കിൽ നമ്മുടെ പഴയ ഇതിലൊക്കെ, ലോകത്തിന്റെ ആദ്യം മുതൽ ലോകം അവസാനിക്കുന്നതും ഹിംസയിലാണെന്നാണ് പറയുന്നത്. ഇതൊക്കെ അവസാനിക്കുന്നത് എന്താണ്? അവസാനം ഒരു കൽക്കി അവതാരം വരും, എല്ലാത്തിനെയും കൊല്ലുക കൊല്ലുക എന്നുള്ളതാണ് അവരുടെ മെയിൻ പരിപാടി. ഈ അവതാരങ്ങളുടെയൊക്കെ മെയിൻ ജോലി എന്താണ്? ഒരു എല്ലാം ക്വട്ടേഷൻ ടീമുകളാണ്, എല്ലാത്തിൻ്റെയും പണിയും കൊല്ലുക. അപ്പൊ കൊന്നേ മനുഷ്യനെ ശരിയാക്കാൻ പറ്റുമെന്നുള്ള ഒരു ധാരണ, അത് അഹിംസയില്ലേ? അഹിംസ എവിടെയുണ്ട്? പിന്നെ എന്തിനു ഒരു ക്വട്ടേഷൻ? അതെന്തെന്ന് വെച്ചാൽ അന്നത്തെ ഒരു കാലത്തിന്റെ ഒരു സ്വാധീനമാണ്. അന്നെന്ന് വെച്ചാൽ ഈ രാജാക്കന്മാര് പ്രഭുക്കന്മാര് ഇവരുടെ ജോലി എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും കൊള്ളയടിക്കുക, വേറെ തൊണ്ട് പിടിച്ചു പറിക്കുക. ഇങ്ങനെ ഒരു ചിന്താഗതിയുള്ള കാലത്താണ് അതൊക്കെ രൂപപ്പെട്ടത്. ദർശനങ്ങളിൽ ഇപ്പോ വേദത്തിൽ പറയും, മാഹിംസ്യാത് സർവഭൂതാനി എന്ന് പറയും. പക്ഷെ ഇവർ അറുപതുകാരന്മാരാണ്. ഇവരുടെ പണി എന്താണ്? ഇങ്ങനെയൊക്കെ കൊല്ലുക. ഈ പ്രാണികളെയൊക്കെ കൊല്ലുക എന്ന് പറയുന്നതാണ്. പക്ഷെ ഇങ്ങനെ ഒരു ആശയം ഉണ്ടെന്ന് വിചാരിക്കുന്ന അവർ കൊല്ലാതിരിക്കും, കൊല്ലാതിരിക്കത്തില്ല. അപ്പൊ അഹിംസ എന്നുള്ള ഒരു ആശയം ഉണ്ടെങ്കിലും അതൊന്നും അത് ഒരു ദർശനത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് എന്താണ് ആ ദർശനമാണ് ഗുരു നടപ്പിലാക്കിയെന്ന് പറയാൻ പറ്റില്ല. ഗുരു അഹിംസ എന്ന് പറയുന്നത് ഗുരുവിന്റെ വ്യക്തിത്വത്തിന്റെ ഭാഗമായി. കാലവും മാറി, അതൊരു കാരണമാണ്. ഈ പരിണാമം ഇതിനൊക്കെ ഒരു കാരണമാണ്. കാലവും മാറി മാറി വന്നു വന്നു കഴിഞ്ഞപ്പോ അന്ന് ഈ അഹിംസ പറഞ്ഞെങ്കിലും അത് പൂർണമായി അങ്ങോട്ട് നടപ്പിലാക്കുക എന്ന് പറയുന്നത് അന്ന് പ്രയാസമുണ്ടായിരുന്നു. കാരണം അഹിംസ ഏറ്റവും കൂടുതൽ പറഞ്ഞ ആളാണ് ബുദ്ധൻ. ബുദ്ധൻ വൈശാലി എന്ന് പറയുന്ന സ്ഥലത്ത് ബുദ്ധനിയ ഇങ്ങനെ സഞ്ചരിക്കുന്ന സ്ഥലങ്ങൾ ആരാമങ്ങളെന്ന് പറയും. ആരാമങ്ങളെന്ന് പറഞ്ഞാൽ കാട് തന്നെ, വേറെ ഒന്നുമില്ല. കാട്ട് അന്ന് കൂടുതലും കാടല്ലേ. അപ്പോ അവിടെ നിന്ന് താമസിക്കുമ്പോൾ അവിടുത്തെ സേനാധിപൻ സിംഹസേനൻ എന്നാണ് അയാളുടെ പേര്. അയാളിൽ നിന്ന് ബുദ്ധനോട് ചോദിക്കും, അങ്ങനെ അഹിംസ ഉപദേശിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ അക്രമികളെയൊക്കെ എങ്ങനെ അമർച്ച ചെയ്യും? ആക്രമിക്കാൻ വരുന്നവരുണ്ടല്ലോ. കൊള്ളക്കാർ വരും, അന്ന് അതൊക്കെയാണ് ആൾക്കാരുടെ പണി. ഇവരെയൊക്കെ എങ്ങനെ അമർച്ച ചെയ്യും? അഹിംസാവ്രതം സ്വീകരിച്ചു കഴിഞ്ഞാൽ അപ്പം ബുദ്ധൻ പറയും, അത് അങ്ങനെ പ്രജകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആയുധമെടുക്കാം. ബുദ്ധൻ പറയുന്നതാണ്. പക്ഷേ ആദ്യം ആയുധം എടുക്കരുത്. നമ്മുടെ ഇന്ത്യയുടെ പോളിസി പോലെ ഞങ്ങൾ ആദ്യം അണുബാമ്പ് ഞങ്ങൾ പൊട്ടിക്കത്തില്ല. ഇങ്ങോട്ട് ആരെങ്കിലും അണുബാമ്പ് കൊണ്ടുവന്ന പിന്നെ ഞങ്ങൾ പൊട്ടിക്കുന്നു, പിന്നെ നമ്മൾ കാണുമെന്നുള്ള വേറെ ചോദ്യമാണ്. ആരെങ്കിലും വന്ന് അണുബാമ്പ് പൊട്ടിച്ച പിന്നെ നരേന്ദ്രമോദി ഇവിടെ കാണും, അത് വേറെ ചോദ്യമാണ്. ആ പോളിസി തന്നെയാണ് ബുദ്ധൻ അന്ന് പറഞ്ഞ പോളിസി തന്നെയാണ് നമ്മൾ ഇന്ന് സ്വീകരിച്ചിരിക്കുന്നത്. അതൊക്കെ ഒരു നയം. കൊട്ടേഷൻ വേറെ കൊല്ലാൻ പറഞ്ഞത് കൊട്ടേഷൻ തന്നെ, ഒരാവശ്യമില്ലാതെ. എന്റെ ബുദ്ധൻ പറഞ്ഞതിന്റെ ഒരു ന്യായമുണ്ട്. ബുദ്ധൻ പറഞ്ഞു, അങ്ങനെ അക്രമികൾ വന്ന നിങ്ങൾക്ക് ആയുധം എടുക്കാം, പക്ഷെ നിങ്ങൾ ആദ്യം ആയുധം എടുക്കരുത്. എന്ന് വെച്ചാൽ മറ്റുള്ളവർ കൊല്ലാൻ വേണ്ടി ആയുധം എടുക്കരുത്. അത് പറയുന്നതിനൊരു ന്യായീകരണമുണ്ട്. കാരണം രാജ്യം ഭരിക്കുന്ന, പക്ഷെ ഇത് വേറെ തെറ്റായ തരത്തിൽ ഇത് വെക്കാൻ രാജ്യം ഭരിക്കുന്ന ഒരു സേനാധിപൻ അതിനെ സംബന്ധിച്ച് അക്രമികളെ അക്രമ സ്വഭാവമുള്ളവരുണ്ടല്ലോ. അവരെ ഇപ്പോൾ മനപരിവർത്തനം വരുത്തണമെങ്കിൽ അത് ബുദ്ധനെ പറ്റും. ബുദ്ധനെ പോലെയുള്ള ഒരാളെങ്കിൽ ചിലപ്പോൾ തന്റെ വ്യക്തിപ്രഭാവം കൊണ്ട് ഒരാളെ പരിവർത്തനം വരുത്തും. അയാളെ നല്ല മാർഗത്തിലേക്ക് നയിക്കും. വാൽമീകി കുന്നിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? എവിടെയാണ് അത് തന്നെ. അവിടെ ഒരുത്തൻ അങ്ങനെ വന്ന് താമസിച്ചുകൊണ്ടാണ് അതിനാ പേര് കിട്ടിയത്. നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ മനപരിവർത്തനം വരുത്താൻ എല്ലാവർക്കും പറ്റില്ലല്ലോ. പക്ഷെ ആദ്യം ഉപയോഗിക്കരുത്, ആക്രമിക്കാൻ പോകരുതെന്നാണ്. അല്ലെങ്കിൽ പിന്നെ ഒരു രാജ്യമൊന്നും നടത്തിക്കൊണ്ട് പോകാൻ പറ്റത്തില്ലല്ലോ. ചോദിച്ചത് ശ്രീകൃഷ്ണന്റെ കാര്യമാണ്. അത് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. കാരണം അത് ഒരു തരത്തിൽ ന്യായീകരിക്കാൻ പറ്റത്തില്ല. അപ്പോ സഹോദരന്മാരെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടുപ്പിക്കുക, എന്നിട്ട് 99% കൊന്നൊടുക്കുക. അപ്പോ അവസാനം ഇതിൽ എവിടെ ധർമ്മം എന്ന് ചോദിച്ചാൽ ഉത്തരം കിട്ടാതിരിക്കുക. ഇത് എവിടെ ധർമ്മം, ഉത്തരവില്ല. ഇതൊക്കെ ഒരു എന്താണ് മൊത്തം നോക്കി കഴിഞ്ഞാൽ അതൊരു കോമഡി പോലെ ആയിരിക്കും. അങ്ങനെ സഹോദരങ്ങൾ വേറെ ശത്രുക്കൾ വേറെ ആരുമില്ലല്ലോ, സഹോദരങ്ങളല്ലേ. അവരെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടുപ്പിച്ചിട്ട് എല്ലാത്തിനും കൊല്ലുക, അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുക. ഇത് പിന്നെ അന്നത്തെ ഒരു കാഴ്ചപ്പാടെന്ന് വേണമെങ്കിൽ പറയാം. അന്ന് ഇവരുടെ എല്ലാം പണി മെയിൻ പരിപാടി ഇതായിരുന്നു, കൊല്ലുക കൊല്ലുക. അതിന് പറയുന്നത് പരിത്രാണായ സാധുവിന ഓക്കെ സമ്മതിച്ച് നല്ലവരെയൊക്കെ രക്ഷിക്കും. വിനാശായ ദുഷ്കൃത അവരെ നശിപ്പിക്കണോ? നശിപ്പിക്കുക എന്ന് വെച്ചാൽ എങ്ങനെയാ നശിപ്പിക്കുന്നത്? കൊന്ന് നശിപ്പിക്കുക. ദുഷ്ടന്മാരെല്ലാം കൊന്ന് നശിപ്പിക്കുക. എന്നാൽ ഇവരെ എല്ലാം ദുഷ്ടന്മാരെല്ലാം അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച് ഒരു കൗൺസിലിംഗ് കൊടുത്താൽ പോരെ? ഭഗവാനല്ലേ, വലിയ കഴിവുള്ള ആളല്ലേ. സംശയം തോന്നുന്നു. ഇത് എല്ലാത്തിനും കൊന്നുകളയുകയാണ്. പിന്നെ അവർക്ക് ഇന്നിപ്പോ ലോകം മുഴുവൻ കൊലപാതകത്തിനെതിരായിട്ട് ചിന്തിക്കുന്നു. എങ്ങനെ കുറ്റവാളികളെ കൊല്ലുന്നതിനെതിരായിട്ട് അവർ മനുഷ്യനായ സമയം പരിവർത്തനം സംഭവിക്കാം. അതൊക്കെ മനുഷ്യനെ തെറ്റായ ആശയങ്ങളാ പഠിപ്പിക്കുന്നു ഈ കൊല എന്ന് പറയുന്നത്. ഗുരുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിനെ ന്യായീകരിക്കാൻ നമ്മൾ വഴി കണ്ടെത്തുക. ഈ ന്യായീകരണത്തിൽ ഒരു കാര്യമുണ്ട്, ഈ ന്യായീകരണം കൊണ്ട് നമുക്ക് പല കാര്യങ്ങളും പലരെയും ബോധ്യപ്പെടുത്താൻ പറ്റും, പക്ഷെ അവനവന് ബോധ്യപ്പെടുത്തില്ല. അങ്ങനെ ഒരു പ്രശ്നമാണ്. നമുക്ക് മറ്റുള്ളവരെയൊക്കെ ബോധ്യപ്പെടുത്താൻ പറ്റും, അവനവന്റെ മനസ്സിൽ സ്വയം ബോധ്യപ്പെടില്ല. അവന് ന്യായീകരണത്തിന്റെ പ്രശ്നം. അതുകൊണ്ട് പിന്നെ അതിൽ പിന്നെ എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കൃഷ്ണനോ ഒരു അർജുനനോ ഇതൊക്കെ മിത്തുകളാണ്. ചരിത്രത്തിൽ നിന്ന് ചില സംഭവങ്ങൾ എടുത്തിട്ട് അത് വെച്ച് കഥാപാത്രങ്ങളെ സൃഷ്ടിച്ച് അതിനോട് ഒരു മെസ്സേജ് കൊടുക്കുന്നതാണ് സമൂഹത്തിൽ. അത് മിത്തുകളെന്ന് പറയും, കഥകളാണ്. അപ്പം നമ്മളത് ശരിക്കും വരണ്ട്. ഒരു കൃഷ്ണൻ എന്ന് പറയുന്ന ഒരാൾ, ഒരു അർജുനൻ എന്ന് പറയുന്ന മറ്റൊരാൾ, അവർ രണ്ടുപേരും തമ്മിലുള്ള സംഭാഷണമായിട്ടും ഒരു യുദ്ധമായിട്ടും ഇങ്ങനെയൊക്കെ നമ്മൾ പറയുന്നത് ചരിത്രമായി നമ്മുടെ മനസ്സിൽ കണ്ടുകൊണ്ടാണ്. ചരിത്രം എന്താണ്? ഒരുപക്ഷെ അതുപോലുള്ള വ്യക്തികൾ ഉണ്ടായിരിക്കാം, ഗുരു എന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. രാമൻ ചിലപ്പോൾ ഉണ്ടായിരുന്നു, ശിവനും ഉണ്ടായിരുന്നു. ഇത് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്, ചോദിച്ചോണ്ട് വീണ്ടും പറയുകയാണ്. ഇതൊക്കെ കഥകളും കഥാപാത്രങ്ങളുമാണ്. ഇതിന്റെ പിന്നിൽ ചില ബുദ്ധിമാന്മാരുണ്ട്, അവര് ഇതിലൂടെ സമൂഹത്തിന് കൊടുക്കുന്ന ചില മെസ്സേജുകളുണ്ട്. അതിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അല്ലാതെ ഈ കഥാപാത്രങ്ങളൊന്നുമില്ല. അപ്പൊ അവര് കൊടുക്കുന്ന മെസ്സേജിൽ നല്ല കാര്യങ്ങളുമുണ്ട് അല്ലെ. അവിടെ തന്നെ പറയുന്നുണ്ട് അഹിംസ സത്യം അക്രോധ എന്നൊക്കെ പറയുന്നു. അക്രോധം, ക്രോധം പാടില്ല. ഈ പറയുന്ന ആളിനെ ക്രോധിച്ചിട്ടുണ്ടല്ലേ, എത്രയോ തവണ ക്രോധിച്ച്. അപ്പൊ ഉപദേശിക്കും പറയും അക്രോധം, പിന്നെ ന്യായീകരിക്കുന്നവരും ആ ക്രോധം എന്ന് പറയുന്നത് ലോകത്തെ അനുഗ്രഹിക്കാനാണ്. ലോകത്തെ അനുഗ്രഹിച്ച എന്താണ്? ഭീഷ്മന്റെ തല പോയി. ഭീഷ്മന്റെ അത്രയും മോശമാണ് ഒന്നുമല്ലല്ലോ. ഭീഷ്മൻ എന്ന് പറയുന്നൊരു നല്ല കഥാപാത്രമാണ്. ഭീഷ്മ ഉപദേശം തന്നെ, ഭീഷ്മന് ഒരു ദുഷ്ടനാണ്. ഭീഷ്മ ഉപദേശം തന്നെ എത്ര, ഒരു പർവ്വം മുഴുവൻ ഭീഷ്മന്റെ ഉപദേശമാണ്. ശരസയ്യ കിടന്ന് ഉപദേശിക്കുന്നു. അങ്ങനെയുള്ള ഭീഷ്മരെ കൊന്നു. എന്താ ലാഭം? എന്താ ഉണ്ടായത്? അതുപോലെ എത്രയോ യോഗ്യനായ ആളായിരുന്നു ദ്രോണര്, കൊന്നു. ശരി, ദുര്യോധനൻ കുറച്ച് വശവശക്കാരൻ സമ്മതിച്ചു കൊടുക്കും. പക്ഷെ ആണോ കൃഷ്ണനല്ല ഇത് ചെയ്യിക്കുന്നത്? ഇത് എഴുതിയ ഒരാളുണ്ട്, അയാളെ ഇതൊക്കെ ചെയ്യിക്കുന്നുണ്ട്. കൃഷ്ണൻ എന്ന് പറയുന്നത് അവിടെ ആരും ഇല്ല. ഈ കഥാപാത്രങ്ങളെയൊക്കെ സൃഷ്ടിച്ച് ഈ മെസ്സേജ് കൊടുക്കുന്ന ഇതിന്റെ പിന്നിലിരുന്ന് എഴുതിയ ആളാരും നമുക്കറിയത്തില്ല. വ്യാസൻ എന്നൊരു പേരിൽ പറയാ അത്രയേ ഉള്ളൂ. ദുര്യോധനൻ ദുഷ്ടനാണ് കൊന്നു എന്ന് പറയുന്നു. പക്ഷെ ദുര്യോധനൻ മരിച്ചു കഴിഞ്ഞപ്പോ ആ നാട്ടിലെ ജനങ്ങളെല്ലാം കണ്ണുനീർ വാർത്തെന്നാണ് മഹാഭാരതത്തിൽ. അപ്പോ ഒരു നന്മയുണ്ടായിരുന്നല്ലോ. ഒരു നന്മയുള്ളതുകൊണ്ടാണല്ലോ. ഇപ്പൊ ആരെങ്കിലുമൊക്കെ കുറ്റം പറയുന്നു. ഇപ്പൊ പാവാ സുരേഷ് ആശുപത്രി കിടന്നപ്പോഴത്തേക്ക് ലോകത്തുള്ള മലയാളികൾ മുഴുവൻ പ്രാർത്ഥിച്ച് രക്ഷപ്പെടുന്നതെന്ന്. എന്തേ ചിലർക്ക് കുറ്റവും പറഞ്ഞു, പക്ഷെ അയാൾ നന്മയുള്ളതുകൊണ്ടാണല്ലോ ജനങ്ങൾ പ്രാർത്ഥിച്ചത്. അതുപോലെ ദുര്യോധനും നന്മയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവരെ മുഴുവൻ അങ്ങ് കൊല്ലിക്കുക, എന്ത് സാധിച്ചു എന്ന് ചോദിച്ചാൽ ഒന്നും സാധിച്ചില്ല. ഒരു ഭയങ്കരമായ ഒരു യുദ്ധം നടത്തി. ഇന്നത്തെ സമൂഹമൊന്നും അങ്ങനെയല്ല ചിന്തിക്കുന്നത്. ഇന്ന് മനുഷ്യനെപ്പോഴും യുദ്ധങ്ങളെ ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. ഒന്ന് രണ്ട് ലോക മഹായുദ്ധങ്ങൾ കഴിഞ്ഞപ്പോ ഇനി യുദ്ധം വരരുതെന്നാണ് ചിന്തിക്കുന്നത്. അത് നയതന്ത്രപരമായി എപ്പോഴും ലോകം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇനിയൊന്നും ഉണ്ടാകരുത്. അപ്പോ ഒരു കാലത്ത് ഈ യുദ്ധങ്ങളെയൊക്കെ ഗ്ലോറിഫൈ ചെയ്തിരുന്നു. അതൊക്കെ വലിയ എന്തോ ഒരു കഴിവാണെന്നോ സാമർഥ്യമെന്നോ ഒക്കെ കണ്ടിരുന്ന ഒരു സമൂഹം ഉണ്ടായിരുന്നു. അപ്പൊ ആ സമൂഹത്തിൽ ഇങ്ങനെ ഒരുപാട് പേരെ കൊല്ലുന്നവനാണ് ദൈവം. എന്തേ ആ ശാരീരികമായ ബലം, സൈനിക ബലം ഇതൊക്കെയാണ്. അതല്ലേ അന്ന് പിന്നെ ദൈവങ്ങളെല്ലാം കൊണ്ടുകിടക്കുന്ന എന്തോന്നു AK-47 ദൈവങ്ങൾക്ക് ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? ദൈവത്തിന് എല്ലാ ശക്തിയും ഉണ്ടെന്നാ പറയും. അല്ലേ സൃഷ്ടിസ്ഥിതി സംഹാരം ഉള്ളവരെന്നാ ഇവർ പറയും. എന്നാ ഇവരുടെ കയ്യിലിരിക്കുന്ന പേന കത്തിയാണ്. ഇതുകൊണ്ട് എന്ത് ചെയ്യാൻ നിന്റെ ആവശ്യം തോന്നുന്നു? അതും വല്ല നല്ല സാധനമാണെങ്കിൽ ശരി, ഓലക്കാർ കയർ ഇതൊക്കെ വെച്ചാണ് ഇവർ യുദ്ധം ചെയ്യുന്നത്. കണ്ടിട്ടുണ്ടോ ദൈവം ഇവരുടെയൊക്കെ കയ്യിലിരിക്കുന്ന ആയുധങ്ങൾ? കവളി മോഡൽ എന്തെങ്കിലും ഇതിൽ സ്റ്റാൻഡേർഡ് സാധനം കയ്യിലുണ്ടെങ്കിലും മതി. വരും അന്നുള്ളതൊക്കെ എടുത്തു വെച്ച്. ഇതൊക്കെ വെറും കോമഡിയാണ് ഇന്ന് നോക്കുമ്പോ. അത്രയേ ഉള്ളൂ. എന്നുവെച്ചാ ഇതൊക്കെ എന്താണ്, ഓരോരോ ആൾക്കാരുടെ ഭാവനാ സൃഷ്ടികളാണ്. ഇന്നതാ വേണ്ടത്. അന്ന് അത് തെറ്റു പറയാൻ പറ്റുകയാണ്. അന്ന് മനുഷ്യൻ അങ്ങനെയൊക്കെ ചിന്തിച്ചത്. ഒരുപാട് പേരെ കൊന്നു കഴിഞ്ഞാൽ വലിയ നേതാവായി കൊല്ലുന്നവൻ, അപ്പൊ ദൈവമായി. അപ്പൊ ആ ഒരു ഭാവനയില് ഈ ഇതൊക്കെ ഈ രചനകളൊക്കെ നടത്തിയിരിക്കുന്ന ആരാ? അതുകൂടെ ചിന്തിക്കുന്നു. ആത്യന്തികമായി രചനയെ കണ്ടെത്തുന്നത് പുരോഹിതന്മാരാണ്. മനസ്സിലായോ? പുരോഹിതന്മാരാണ് ഇതൊക്കെ നടത്തുന്നത്. അപ്പോ ഈ കൊല്ലുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്ന ആരാണ്? ക്ഷത്രിയന്മാര്. ഒരു പ്രത്യേക വിഭാഗം. ഇന്നിപ്പോ മിലിട്ടറി എന്നൊക്കെ പറയുമ്പോൾ ഇന്ന് മിലിട്ടറിയിൽ ആർക്കും ചേർക്കാം, അങ്ങനെയല്ല, അതൊരു പ്രത്യേക വിഭാഗമാണ്. അപ്പൊ ഈ ഇവര് നിങ്ങൾ ഏത് യുദ്ധം എടുത്ത് നോക്കിയാലും മതി, ഇവർ യുദ്ധത്തിന് പോകുന്നതിന് മുമ്പും ഇവർക്ക് ദക്ഷിണ കൊടുക്കണം, ഇവൻ ചാകാതെ തിരിച്ചു വന്നാലും ദക്ഷിണ കൊടുക്കണം. ഇതത്താ വേണ്ട, ഇതിന്റെയൊക്കെ പിന്നിലുള്ള പരിപാടി എന്ന് പറയുന്നത് ദക്ഷിണയാണ്. എന്നുവെച്ചാൽ ഇവന് യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ വേറൊരു രാജ്യത്തെ കൊള്ളയടിച്ച് അവിടെ നിന്ന് സമ്പത്ത് കൊണ്ടുവന്ന് ഇവന് കൊടുക്കണം. അതിനു വേണ്ടിയിട്ട് ഇതൊക്കെ എഴുതി വെച്ചിരിക്കുന്നു. അതിനവനെ പ്രോത്സാഹിപ്പിക്കുകയാണ് യുദ്ധം ചെയ്യുക. ഇതൊക്കെ മനസ്സിലാക്കാൻ കോമൺ സെൻസ് മതി. പിന്നെ അതിനൊരു എന്താണ് ദൈവികമായ ഒരു പരിവേഷം കൂടെ കൊടുത്തു കഴിഞ്ഞാൽ യുദ്ധങ്ങളൊക്കെ അത് പിൽക്കാലത്ത് ഇപ്പൊ ഈ മതത്തിന്റെ പേരിൽ യുദ്ധം ചെയ്തത് അതെല്ലാം എങ്ങനെയാണ്? ഇപ്പൊ മുഹമ്മദ് ഒക്കെ ചെയ്തത് ഇത് തന്നെയാണ്. അപ്പോ എന്താണ് യുദ്ധം ചെയ്ത് അറബികളെയൊക്കെ കീഴടക്കി. ഇത് ഞാൻ പറയുന്നതല്ല, ഒരു പഴയ ഒരു 100 വർഷം മുമ്പ് പ്രസിദ്ധീകരിച്ച, മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകമുണ്ട്, സമ്പൂർണ്ണ ഇസ്ലാമിക ചരിത്രം. ശരിക്കും അത് ഇസ്ലാമിന്റെ ചരിത്രമാണ്. അത് നബിയെ എഴുതി സുന്നികൾ പ്രസിദ്ധീകരിച്ചാണ്. ഇപ്പൊ അവരും അത് പ്രസിദ്ധീകരിക്കില്ല. അത് നബിയെ പറയുന്നത് തിരുമേനി എന്നാണ് മലയാളത്തിൽ എഴുതുമ്പോൾ അങ്ങനെയുള്ള പറയുന്നത്. എന്നിട്ട് ഓരോ ഇവരുടെ റെയ്ഡുകളെ കുറിച്ചും പറയുന്നത് തിരുമേനി ഇത്ര പേരും അവരൊക്കെ പേര് എഴുതിയിട്ട് ഇന്ന സ്ഥലത്ത് കൊള്ളയടിക്കാൻ പോയി എന്നെഴുതിയിരിക്കുന്നു. ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഞാൻ പറയുന്നു തിരുമേനി വേറെടുത്ത്. അങ്ങനെ ഒരു 100 കൊള്ളകളെ അതി എഴുതിയിരിക്കുന്നു. ഇന്നത്തെ ഇസ്ലാമിസ്റ്റുകളൊക്കെ അതിനെ ന്യായീകരിക്കുന്ന കേട്ടാ നമുക്ക് കരുണാമാൻ നബി മുത്തരത്നം എന്ന് തന്നെ തോന്നും. പക്ഷെ വാസ്തവം അതല്ല, കൊള്ളയടിക്കാൻ പോവുകയാണ്. കൊള്ളയടിച്ച് കൊണ്ടുവന്ന് സമ്പത്ത് എന്താണ് പങ്കിട്ടെടുക്കുകയാണ്. എന്നുവെച്ചാ അങ്ങനെ, കാരണം ഒരുപാട് പേര് അങ്ങനെ യുദ്ധം ചെയ്തിട്ടുണ്ട്. അലക്സാണ്ടർ ലോകം മുഴുവൻ കീഴടക്കി, വല്ലതും ഉണ്ടോ? ഒന്നുമില്ല, എല്ലാം പോയില്ല. എത്ര ചക്രവർത്തിമാരുണ്ടായിരുന്നു ആ സമയത്ത്? ഇന്ന് പ്രബലന്മാരായ പേർഷ്യൻ ചക്രവർത്തിമാരും റോമൻ ചക്രവർത്തിമാരും ഉണ്ടായിരുന്നു, അവരൊക്കെ പോയി. പക്ഷെ ഇതെന്തുകൊണ്ട് ഇങ്ങനെ ആക്രമിച്ച് കീഴടക്കി വളർന്ന് എന്തുകൊണ്ടെന്ന് വെച്ചാൽ പറഞ്ഞ അത് ദൈവം പറഞ്ഞുകൊണ്ടാണ്, അവിടെ മതം കൊണ്ടുവന്നുകൊണ്ടാണ് നിലനിന്നത്. ഇവിടെയും നമ്മൾ ഈ കൊള്ളകളെയാണ് ഈ പണ്ട് നടന്ന യുദ്ധങ്ങളെയൊക്കെ വാഴ്ത്തുന്നത് എന്തുകൊണ്ട്? ദൈവം ചെയ്തു എന്ന് പറഞ്ഞാണ്. ഈ രണ്ടിടത്തും ഒരേ കാര്യമാണ് സംഭവിച്ചത്. അന്ന് ഈ മുഹമ്മദ് പറഞ്ഞു അൽ ഹിന്ദ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ടെന്ന് വെച്ചാൽ ഈ രാജ്യം നമ്മുടെ, നിങ്ങൾ അവിടെ പോയി ആക്രമിച്ചു കഴിഞ്ഞ, കാരണം ഇത് വളരെ സമ്പന്നമാണെന്ന് അന്ന് കച്ചവടക്കാർ മുഖാന്തരം അറിയാമായിരുന്നു. ആക്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗത്ത് പോവാം. ഈ മുഹമ്മദിന്റെ കാലം കഴിഞ്ഞ് അധികം കാലം താമസിക്കാതെ 711 അവിടുന്ന് മിലിട്ടറി വന്നു. വന്നിട്ട് നമ്മുടെ ഈ പാകിസ്ഥാൻ, മുൾട്ടാൻ എന്നൊക്കെ പറയുന്ന ആ ഭാഗങ്ങളെല്ലാം ആക്രമിച്ച് കീഴടക്കി. അപ്പോ ഇന്നത്തെ ഇസ്ലാമിസ്റ്റുകൾ ന്യായീകരിക്കുന്നത് ഇത് മുഹമ്മദിന്റെ കാലശേഷമാണ്. അന്ന് ഞങ്ങള് മുഹമ്മദ് തന്നെ ഇങ്ങനെ മറ്റുള്ളവരെയൊക്കെ ആക്രമിക്കാൻ പോയത് അവരിങ്ങോട്ട് ആക്രമിക്കാൻ വന്നുകൊണ്ടാണെന്നാണ് പറയുന്നത്. അൽ ഹിന്ദ് എന്ന് പറയുന്ന ഇന്ത്യയാണ്. ഇന്ത്യ എന്ന് ആക്രമിക്കാൻ പറഞ്ഞു എന്ന് പറയുന്നത് അതവരുടെ എന്താണ് രേഖകളിലുള്ളതാണ്, അവർക്ക് നിഷേധിക്കാൻ പറ്റില്ല. ആക്രമിച്ച സ്വർഗത്ത് വന്നു. ഇന്നും ഈ കാശ്മീരിലൊക്കെ വന്ന് അടിക്കുന്ന അത് എഴുതി വെച്ചിരിക്കുന്നോണ്ടാണ്. കാരണം ഇങ്ങനെ ഇത് ആക്രമിച്ചു കഴിഞ്ഞാൽ മരിച്ചാൽ സ്വർഗത്ത് പോവാം. സ്വർഗത്ത് പോകാനുള്ള എളുപ്പ വഴിയാണ്. അന്ന് കരുണാമൻ ഉണ്ടാക്കി വെച്ച ഏർപ്പാടാണ്. അപ്പോ ആക്രമിക്കുന്നവര് ആണ് ഞങ്ങള് തിരിച്ചടിച്ചിരുന്നത്. ഇവിടുന്ന് ആര് പോയി ആക്രമിച്ച്? ഇവിടുന്ന് ആരാ അങ്ങോട്ട് പടനയിച്ചത്? ഇവിടുന്ന് ആരും പോയില്ല, അവിടെ ഇങ്ങോട്ട് വരിക ചെയ്തത്. വന്ന് ആക്രമിക്കുകയാണ്. ഒരുപാട് ന്യായീകരണങ്ങൾ അവർ പറയുന്നു. അപ്പോ അത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ദൈവത്തിന്റെ പേരിലും മതത്തിന്റെ പേരിലും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് ദീർഘകാലം നിൽക്കും. ജനങ്ങളതിനെ കുറെ പേരതിനെ വാഴ്ത്തിപ്പാടിക്കൊണ്ടേ. അല്ലാതെ ആരെങ്കിലും വെറുതെ ഇങ്ങനെ ഓടിയിടന്ന് കൊന്നു കഴിഞ്ഞാൽ അതിനൊന്നും വിലയില്ല. അവരുടെ കാലം കഴിയുമ്പോൾ പോയി. പക്ഷെ ഇതിപ്പോ ഇവിടെ വന്ന് ഗഫൂറും ഗസ്നിയും ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ വന്നിവിടെ ആക്രമണം നടത്തി. പക്ഷെ അവരെല്ലാം ഇന്ന് വാഴ്ത്തപ്പെടുന്ന എന്തിന്റെ പേരിൽ? ഇസ്ലാമിന്റെ പേരിലാണ്. ആ വ്യക്തികൾക്കൊന്നും അവിടെ ഒരു പ്രാധാന്യമില്ല. അവര് ഇസ്ലാമിന്റെ ഈ മുഹമ്മദ് പറഞ്ഞതനുസരിച്ച് അവർ പോയി ആക്രമണം നടത്തി, അവർ പിടിച്ചെടുത്തു. ഇതിനെക്കുറിച്ച് അംബേദ്കർ ശരിക്കും എഴുതിയിട്ടുണ്ട്. അംബേദ്കർ വായിക്കും. അപ്പോ ദൈവത്തിന്റെ പേരിൽ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്നും നിലനിൽക്കും. അതാണ് ഇതിനൊക്കെ ഒരു ദൈവികത്വം കൽപ്പിക്കുന്നത്. എല്ലാം ബാർബേറിയൻസ് ആണ്. പക്ഷെ ദൈവത്വം കൽപ്പിച്ചു കഴിഞ്ഞാൽ ദൈവം പറഞ്ഞു ആണ് ചെയ്യുന്നത്. മറ്റ് അവിടെ പറഞ്ഞത് മുഹമ്മദിനോട് ദൈവം പറഞ്ഞു, മുഹമ്മദ് ചെയ്തു എന്നുള്ളതാണ്. ഒരു ഗോത്രത്ത് പോയി ആക്രമിച്ചിട്ട് അത് ചരിത്രമാണ്. നമ്മൾ ഇവിടെ പറയുന്നതൊക്കെ എന്താണ്? കഥകളാണ്, മിത്തുകളാണ്, മറ്റ് ചരിത്രമാണ്. അപ്പോ അവിടുത്തെ ഗോത്ര നേതാവിന്റെ ഭർത്താവിനെയും മകനെയും കൊണ്ടു. അപ്പോ ആ ഗോത്ര നേതാവിന്റെ ഭാര്യ സുന്ദരിയായ സ്ത്രീയായിരുന്നു. അപ്പൊ കൊള്ളം മുതൽ പങ്കെടുക്കുക എന്ന് പറയുന്നവരുടെ ഒരു പരിപാടിയാണ്. സ്ത്രീകളെ മറ്റ് കുതിര, ഒട്ടകം, അത് ഇതൊക്കെ പങ്കെടുക്കും. അപ്പോ ഈ സ്ത്രീയെ ഈ മുഹമ്മദ് കണ്ടില്ല, വേറെ ഏതോ ഒരുത്തെ അടിച്ചുകൊണ്ട് പോയി. അപ്പൊ ആരോ എന്ന് പറഞ്ഞ് ഇത്രയും നല്ലൊരു സാധനം ഉണ്ടായിരുന്നു, ഇയാൾ എന്താ വിട്ട് കളഞ്ഞത്? തിരുമനസെന്താ വിട്ട് കളഞ്ഞെന്ന് ചോദിച്ചു. അപ്പോഴാണ് പോയി പിടിച്ചോണ്ട് വന്നത്, കൊണ്ടുവന്നു. കൊണ്ടുവന്നിട്ട് ഭർത്താവും മകനും മരിച്ച ആ സ്ത്രീയെ അന്ന് രാത്രി തന്നെ ഇയാൾ ഭാര്യയായി. ആ രാത്രി ഒരു ദിവസം ക്ഷമിക്കാൻ പോലും പുള്ളിക്ക് പറ്റിയില്ല. ആർക്ക്? നമ്മുടെ കരുണാവാൻ. അങ്ങനെ പറയാതിരിക്കുന്ന നമുക്ക് നല്ലത്. പറഞ്ഞാ പിന്നെ ഒരുപാട് സമസ്യകൾ വരും, ഈ ചരിത്രമൊന്നും അറിയില്ല എന്ന് വരും. അതുകൊണ്ട് ഇത് ഞാൻ പറയുന്ന അത് വേറെ ആരോ പറഞ്ഞതെന്നാണ് എന്ന് പറയേണ്ടി വരും. നിങ്ങൾ ചരിത്രം പഠിക്കും, ചരിത്രമുണ്ട്. അവര് പ്രസിദ്ധീകരിച്ച പുസ്തകത്തില പൊള്ളക്കാരനെന്ന് എഴുതിയിരിക്കുന്നല്ല, ഞാൻ പറയുന്നില്ല. സുന്നികൾ പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ സമ്പൂർണ്ണ ഇസ്ലാമിക ചരിത്രത്തിൽ അല്ല. എനിക്ക് ഈ പക്ഷികാണ്ട് യാതൊരു പൂർവ്വജന്മ വൈരാഗ്യവും ഇല്ല. അവരെഴുതി ബാക്കി ഇതെല്ലാം ഹിസ്റ്ററിയാണ് അവർ സമ്മതിക്കുന്നത്. പിന്നെ അവരെല്ലാത്തിനും ഞാൻ പറയുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ, ആ കാലഘട്ടത്തിൽ അതങ്ങനെയൊക്കെ. ഇന്നും അത് തന്നെ നടക്കുന്നത്. ഇനി അവർ ചെയ്യുന്ന ഇതാണ്. ഇന്നും അവര് പോയി ഓരോ സ്ഥലത്ത് ആക്രമിച്ച് അവിടെയുള്ള സ്ത്രീകളെയൊക്കെ പിടിച്ച് ലൈംഗിക അടിമകളാക്കി വിൽക്കുകയാണ്. ഇന്നും അത് തന്നെ ചെയ്യുന്നു. ശരിക്കും ഈ പറയുന്ന മുഹമ്മദിന്റെ പ്രവൃത്തികളെ പിന്തുടരുന്നവർ അത് തന്നെ ചെയ്യുന്നു. അപ്പൊ ചോദിക്കും, നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള മുസ്ലിങ്ങൾ അതൊന്നും ചെയ്യാൻ, അവർക്കതൊന്നും അറിയത്തില്ല. അവർക്ക് ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ല. അറിയാതിരുന്നവർ നല്ലവരാണ്. ഇതൊക്കെ ശരിക്കും പഠിക്കുകയും അറിയുകയും ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നം മാറിപ്പോകും. അതാണ് ഇത് പഠിക്കുന്നവർ തീവ്രവാദിയാകും. അതുകൊണ്ടാണ് ഈ നിങ്ങളുടെ ഈ മതം ഒക്കെ ശരിക്കും അങ്ങോട്ട് പഠിച്ചു കഴിഞ്ഞാൽ കൃഷ്ണന്റെയും രാമന്റെയും ഒക്കെ കഥയല്ലാതൊരു ഹിസ്റ്ററിയാണെന്നുള്ള രീതി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ, ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളും കടാരി എടുത്തുകൊണ്ട് ഇറങ്ങും. ആൾക്കാരൊക്കെ ഉണ്ടായി ഒരു സംശയമില്ല. സംഭവിക്കും. അത് കഥകളാണെന്ന് പറഞ്ഞ് തള്ളി കളഞ്ഞു പോയി. അതുകൊണ്ട് ഈ അഹിംസ എന്ന് പറയുന്ന ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ്. ഈ ആശയങ്ങൾ ഖുർആനിലുണ്ട്, നല്ല ആശയം. പക്ഷെ അത് കാര്യമില്ലല്ലോ. ചില സന്ദർഭങ്ങളിൽ നല്ല കാര്യങ്ങൾ പറയും, ബാക്കി കാര്യങ്ങളൊക്കെ എന്താണ് നടത്തിയത് അതിനുവേണ്ടിയും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് ദൈവം എന്ന് പറയുമ്പോൾ ഇതെല്ലാം ഇതിനെല്ലാത്തിനും അംഗീകാരം കിട്ടും, പേറ്റന്റ് കിട്ടും. ദൈവം ആണ് പേറ്റന്റ് കൊടുത്തിരിക്കുന്നത്, നമുക്ക് കൊല്ലാം, എല്ലാം ചെയ്യാം. അപ്പോൾ അഹിംസ എന്നൊക്കെ പറയുന്ന ആശയം മുമ്പോ ഉണ്ടായിരുന്നു. പക്ഷെ ഗുരുവിനെ സംബന്ധിച്ച് ഗുരുവിന്റെ ഒരു വ്യക്തിത്വത്തിന്റെ ഭാഗമായി അഹിംസ, ജീവിതത്തിന്റെ ഭാഗമായി. അല്ലാതെ അത് പുസ്തകത്തിൽ നമ്മൾ പഠിച്ചാൽ നമ്മൾ അഹിംസാവാദിയൊന്നും ആകത്തില്ല. അദ്വൈതം മനസ്സിലാക്കിയ ഒരാൾ അഹിംസാവാദി ആകത്തൊന്നുമില്ല, അദ്വൈതത്തിന്റെ മഹത്വമൊന്നുമില്ല, അത് വ്യക്തിത്വത്തിന്റെ മഹത്വം. അതുകൊണ്ട് ഇതെല്ലാം കൂടെ ചേർത്താണ് ദർശനമെന്ന് പറയണമെങ്കിൽ അത് ശരി. അല്ല, കേവലം ഒരു പറയുന്ന പോലെ ഡയലക്റ്റിക്സ് ആണ് അതാണെന്ന് പറഞ്ഞാൽ ഒരു ഗുരുവിനെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല, അല്ലെങ്കിൽ തെറ്റായി മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് പറയുന്നു. ആരാണോ അത് പറയുന്നത്. അതുകൊണ്ടാണ് ഗുരു ഇതിനെ കുറിച്ചൊന്നും അധികമൊന്നും എഴുതാത്ത, കുറച്ചെഴുതി വെച്ച്. പിന്നെ അത് കൂടുതലൊന്നും അതൊരു തൊഴിലായിട്ടെടുത്തില്ല. ഋഷിമാരൊക്കെ ഇതൊരു തൊഴിലായിട്ടെടുത്ത്, എന്ത് എഴുത്ത്, എഴുതി നിറയ്ക്കുക, എഴുതി നിറയ്ക്കുക, എഴുതുക, പ്രിന്റ് ചെയ്യുക, പബ്ലിഷ് ചെയ്യുക, ഇത് തന്നെ പണിയാണ്. ഗുരു അതിനൊന്നും അധികം മെനക്കെട്ടില്ല, അല്പമൊക്കെ എഴുതി, കാരണം ഇങ്ങനെ ഒന്നും ഉണ്ടെന്നറിയണോ, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് അവൻ അങ്ങനെ കണ്ടിട്ട് കാര്യമില്ല. പിന്നെ ഈ എഴുതിയവരൊക്കെ ഒരു തെറ്റായ ഒരു തെറ്റിദ്ധാരണ പരത്തുകയും ചെയ്യും. എന്താണ് ഇങ്ങനെ എന്തോ ആൾക്കാർക്ക് പഠിച്ചാൽ പൊട്ടാത്ത മനസ്സിലാകാത്ത ഒരു ഫിലോസഫി അവതരിപ്പിച്ചാണ് ഗുരുവിന്റെ മഹത്വം. എത്രയോ പേര് എത്രയോ ഫിലോസഫി എഴുതി, എത്രയോ ആൾക്കാർ കൂടെ ഉണ്ട്, എത്രയോ പേരുണ്ട്. അവർക്ക് മഹത്വമുണ്ട്, അവർ ഫിലോസഫേഴ്സ്, തത്വചിന്തകന്മാർ, ദാർശനികന്മാർ എന്നുള്ള രീതിയിൽ അവരുടെ മഹത്വമുണ്ട്. അതില്ല എന്ന് പറയുന്നില്ല. പക്ഷെ ഗുരുവിന്റെ മഹത്വം അതിൽ ഒതുങ്ങുന്ന ഒരു കാര്യമില്ല. കാരണം ഒരു തത്വചിന്ത അവതരിപ്പിക്കുമ്പോൾ അതിലൊരു മാനവികത, ജീവകാരുണ്യം, ഇങ്ങനെയുള്ള ഗുണങ്ങൾ ഉണ്ടാവണമെന്ന് യാതൊരു നിയമവും ഇല്ല, യാതൊരു നിയമവുമില്ല. ഇപ്പൊ മാർക്സ് ഒരു വലിയൊരു തത്വചിന്തയും അതും ഇതൊക്കെ അവതരിപ്പിച്ചു. പക്ഷെ അതിന്റെ പേരിൽ ലോകത്ത് കൊല്ലപ്പെട്ട മനുഷ്യർ എത്രയാ, കോടികളാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യരെ കൊന്നയാൾ മാവോയിസ്റ്റ് തൂങ്ങെന്ന് പറയുന്ന തൂങ്ങനാണ്. ദശലക്ഷക്കണക്കിന് മനുഷ്യരെ കൊന്നത് ഒരു ഇതിന്റെ പേരിൽ. ആദ്യം ശത്രുക്കളെ കൊല്ലും, പിന്നെ വിശ്വാസം ഇല്ലാതെ വരുമ്പോൾ കൂടെ ഉള്ളവനെയും കൊല്ലും. രണ്ടാമത്തെ ആള് സ്റ്റാലിൻ, ആദ്യം ഇതുപോലെ തന്നെ കൊന്നു, ശത്രുക്കളെ കൊന്നു, പിന്നെ കൂടെയുള്ളവരെ കൊന്നു, പിന്നെ അത് കഴിഞ്ഞ് വരുന്നുണ്ട് ഇനി പോൾ പോട്ട്. ഇങ്ങനെ എത്രയോ പേര്, എത്രയോ മനുഷ്യരെ കൊന്നു. അതുകൊണ്ട് എന്താ നേടി? പിന്നെ പട്ടിണിയിൽ, ചൈനയിലും റഷ്യയിലുമൊക്കെ പട്ടിണി കൊണ്ട് ലക്ഷങ്ങൾ മരിച്ചു. അത് ഈ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുമ്പോൾ വരുന്ന അതിലെ പാകപ്പഴകൾ. അപ്പോൾ മനുഷ്യൻ നന്നാവണമെന്നൊക്കെ ഉദ്ദേശം ഉണ്ടായിരുന്നു മാർസിന്. പക്ഷെ ഫലം അത് നടപ്പിലാക്കി വന്നപ്പോൾ സംഭവിച്ചത് ഹിംസയാണ്, പൂർണ്ണമായ ഹിംസ. അതൊക്കെ നിങ്ങൾ അതിൻ്റെ ചരിത്രം വായിച്ചു നോക്കാം. ഇത്രയും മനുഷ്യരെ കൊന്ന ആൾക്കാരെ പടങ്ങൾ പാർട്ടി ഓഫീസിൽ വെച്ചിട്ടാണ് ഇവർ ജനാധിപത്യത്തെ കുറിച്ച് സംസാരിക്കുന്നു. ഇവരുടെ ജനാധിപത്യം അതുപോലെ നിങ്ങൾ ഇത്രയും മനുഷ്യരെ കൊന്ന രാമന്റെയും കൃഷ്ണന്റെയും ഒക്കെ പടം വെച്ചിട്ടാണ് ആർഷ സംസ്കാരത്തെ കുറിച്ച് പറയുന്നത്. ഇതിലൊന്നും ഒരു നീതിയില്ല. പിന്നെ വേറൊരു ഭാഗം പറയുമ്പോൾ ശരിയാണ്, ആധ്യാത്മികതയെന്നോ ഭക്തിയെന്നോ ജ്ഞാനമെന്നോ ഒക്കെ പറയുന്ന കാര്യങ്ങൾ അതിനകത്തുണ്ട്. പക്ഷെ അവിടെ എന്താ ഇല്ലാത്തത്? ജീവകാരുണ്യം, മാനവികത ഇങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങൾ അവിടെ നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ടാണ് അതൊക്കെ കാലഹരണപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത്. പിന്നെ കാലം മനുഷ്യന് വരുത്തുന്ന പരിണാമം മനുഷ്യന് വരുത്തുന്ന ഒരു മാറ്റം കൂടെയാണ്. ഗുരുവിന്റെ കാലത്ത് വന്നപ്പോഴത്തേക്ക് ആ കാലമൊക്കെ മാറി. പടയോട്ടങ്ങളുടെ കാലമൊക്കെ അവസാനിച്ച് ബ്രിട്ടീഷുകാർ ഇവിടെ വന്ന് ഇവിടെയൊക്കെ ഒന്ന് അടിച്ചൊതുങ്ങി കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ പടയോട്ടങ്ങളൊക്കെ നിന്നു. അപ്പൊ പിന്നെ കുറച്ച് സമാധാനമായിട്ടിരുന്ന അഹിംസയെ പോലെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയാമെന്ന് തോന്നുന്നു. മാനവികതയെ കുറിച്ചൊക്കെ ചിന്തിച്ച് അതുകൊണ്ടാണ് ഗുരു ഈ തത്വചിന്തയ്ക്കൊന്നും വലിയ പ്രാധാന്യം കൊടുക്കാത്തത്. ആ ചോദ്യത്തിന്റെ ഉത്തരവാണ് ഞാൻ ഇതുവരെ പറഞ്ഞു. അത് സമൂഹത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം എങ്ങനെ എന്നുള്ള രീതി ചിന്തിച്ചു അന്നത്തെ തന്റെ ആ ചുറ്റുപാടുകൾക്കനുസരിച്ച്. അപ്പോ എന്താണ് രമണ മഹർഷി എന്തുകൊണ്ട് അങ്ങനെയിരുന്നു? രമണ മഹർഷിയുടെ കൂടെ നിന്നവർക്കും ഒരു ആത്മീയ ഗുരുവിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. ഉപദേശം കൊടുക്കുന്ന ഒരാള്, വേറെ അവർക്ക് പ്രശ്നമൊന്നുമില്ല. നാരായണ ഗുരുവിന്റെ ചുറ്റും കൂടിയുന്നവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് നാരായണ ഗുരു എന്താണ് മറ്റു പല കാര്യങ്ങളിലും ഇടപെട്ടത്, ഇതാണ് വ്യത്യാസം. ഇതാണ് നമ്മുടെ ചരിത്രം നമ്മുടെ മുമ്പിൽ കാണിക്കുന്ന വ്യത്യാസം. അതാണ് ഇത് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കിയിരിക്കുന്നത്. ഇപ്പൊ അതിനേറ്റവും വലിയ ഉദാഹരണം ചട്ടമ്പി സ്വാമിയാണ്. ഇപ്പൊ ചട്ടമ്പി സ്വാമി ഒരു ആധ്യാത്മിക ജീവിതം നയിച്ചു. സ്വാമി മറ്റ് പിന്നെ പ്രശ്നങ്ങളിലൊന്നും അങ്ങനെ നേരിട്ട് ഗ്രന്ഥങ്ങളൊക്കെ എഴുതി ഒന്നും ഇടപെടാനൊന്നും പോയില്ല. എന്തുകൊണ്ട്? നായന്മാർക്കൊരു ഗുരുവിന്റെ ആവശ്യമില്ലായിരുന്നു. ഇത് തന്നെ NSS സ്ഥാപിച്ച മന്നത്ത് പത്മനാഭൻ ഇത്രയും കാലത്തിനുണ്ടെങ്കിൽ ഒരിക്കൽ പോലും ചട്ടമ്പി സ്വാമി നേരിട്ട് കണ്ടിട്ടില്ല. അതിന്റെ ആവശ്യമില്ലായിരുന്നു. ആ ഒരു സമുദായത്തിന് അന്ന് അത്തരത്തിലുള്ള മറ്റേ സാമ്പത്തികമായും ഒക്കെ ഉള്ള പിന്നോക്ക അവസ്ഥ ഉണ്ടായിരുന്നെങ്കിലും സോഷ്യൽ സ്റ്റാറ്റസ് ഉള്ള ഒരു സമൂഹമായിരുന്നു. അപ്പൊ അവർക്ക് ഇങ്ങനെ ഒരു ഗുരുവിനെ കൊണ്ട് പ്രത്യേകിച്ച് നേടിയെടുക്കാനൊന്നും ഇല്ലായിരുന്നു. ഒരു രാജസേവകന്മാരായിരുന്നു. അപ്പൊ അവർക്ക് സോഷ്യൽ സ്റ്റാറ്റസ് ഉണ്ടായിരുന്നു, അവർക്ക് അതൊക്കെ മതി. പിന്നെ കുറെ ഭൂസ്വത്വം ഉണ്ടായിരുന്നു കുറെ പേർ, കുറെ പേർക്ക് ഇല്ലായിരുന്നു. പിന്നെ അവർക്ക് കുറെ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഉണ്ടായിരുന്നു. എന്തായാലും ഒരു ഗുരുവിനെ കൊണ്ട് ചെയ്യാൻ പ്രത്യേകിച്ച് അവിടെ ഒരു ഗുരുവിനവിടെ പണിയില്ലായിരുന്നു. അവിടെ ചട്ടമ്പി സ്വാമി ഗുരുവായി കാണും. അത് അത് തന്നെ ഏറ്റവും വലിയൊരു ഇഷ്ടമാണ്. കേരളത്തില് ബ്രാഹ്മണരുടെ ഇടയ്ക്ക് ഒരു ഗുരു ഉണ്ടായ അവിടെ ആത്മവിദ്യ ഉപദേശിക്കാനും ഗുരു ഉണ്ടായില്ല, സമുദായ പരിഷ്കരത്തിനും ഒരു ഗുരു ഉണ്ടായില്ല. എന്തുകൊണ്ട്? അവർക്ക് അതിനൊന്നും ആവശ്യമില്ല. അവരേറ്റവും ടോപ്പിലല്ലേ. ആ സമുദായത്തിന്റെ അകത്ത് നിന്ന് പ്രവർത്തിക്കത്തക്ക നല്ല ഒരു സമുദായ നേതാവ് പോലും അവർക്കുണ്ടായില്ല. ഉണ്ടായത് വീട്ടിൽ പെട്ട ദിലിപ്പാടിനെ പോലെയുള്ളവരുണ്ടായവർ, അല്ലെങ്കിൽ EMSനെ പോലെയൊക്കെ ഉണ്ടായവർ അവർ യുക്തിവാദികളും കമ്മ്യൂണിസ്റ്റുകളുമായിരുന്നു. ആ രീതിയിലാണ്. എന്തുകൊണ്ടാണ്? അവർക്ക് അതിന്റെ ആവശ്യമില്ല. അവരൊക്കെ വലിയ സ്റ്റാറ്റസിൽ ജീവിച്ച സമൂഹങ്ങളായിരുന്നു. അതേസമയം ഈഴവരുടെ ഇടയ്ക്ക് അതല്ല, അവിടെ ഒരു ഗുരുവിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. അവിടെ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഒരുപാട്. അതുകൊണ്ട് എന്ത് ചെയ്തു? ആ പ്രശ്നങ്ങളിൽ നിന്നൊരു ചില ഇതൊക്കെ ചരിത്ര യാഥാർത്ഥ്യങ്ങളാണ്, നമ്മൾ കണ്ണടച്ചിട്ട് കാര്യമില്ല. അതൊക്കെയാണ് ഇവിടെ കേരള ചരിത്രത്തിൽ സംഭവിച്ച കാര്യം. അതാണ് അപ്പോ പുലയർക്ക് ഒരു നേതാവ് വേണ്ടി വന്ന അയ്യൻ കാണിയുണ്ട്. അവർക്ക് അതിലും വലിയ കഷ്ടപ്പാടായിരുന്നു. അങ്ങനെ ഓരോരുത്തരുടെ ആവശ്യമുള്ളവരുടെ അവർക്ക് നേതാക്കന്മാരും ആത്മീയമായല്ലെങ്കിൽ ഭൗതികമായിട്ട്. പക്ഷെ ഈ ഇവരെല്ലാം ഗുരു, അയ്യങ്കാളി, ഇങ്ങനെയൊക്കെ ഉള്ളവരെല്ലാം ഭൗതികമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു കൂടുതൽ. അവരുടെ ആത്മീയതയും ദർശനങ്ങളും അതിനുള്ള പ്രാധാന്യം കൊടുത്തു. കാരണം അതൊക്കെ നേരത്തെ ഉണ്ടല്ലോ, പുതുതായിട്ട് എന്ത് പറയാനോ, പുതുതായിട്ട് എന്തെങ്കിലും ചെയ്യാനേ ഉള്ളൂ, പറയാനെന്താ ഇതൊക്കെ നേരത്തെ ഇല്ല. ആത്മ ഉപദേശം എന്ന് പറയുന്നത് ഗുരു കണ്ടുപിടിച്ചാണ്, ഇതൊക്കെ നേരത്തെ ഇവിടെ ഉണ്ട്. അതൊന്നും മനുഷ്യന്റെ ഇടയിലുള്ള സാമൂഹിക തിന്മകളെ പരിഹരിക്കാതൊന്നും ഉപകരിക്കത്തില്ല. അതിന്റെ ലൈൻ വേറെയാണ്. അത് ഒരിക്കലും മനുഷ്യന് വേണ്ടി വരുന്ന മാനവികതയെ കുറിച്ചൊന്നും അത് ഒരിക്കലും ബോധിപ്പിക്കില്ല, മനുഷ്യനെ മനസ്സിലാക്കി കൊടുക്കത്തുമില്ല. അപ്പോഴാണ് അതൊക്കെ മനസ്സിലാക്കി വച്ചിട്ടും എന്ത് ചെയ്തു, രമണ മഹർഷിയെ പോലെ ഒരു ജീവിക്കാത്തതും പ്രവർത്തിക്കാത്തതും. വ്യത്യാസമാണ് ഈ സാമൂഹിക പശ്ചാത്തലവും ചരിത്ര പശ്ചാത്തലവും നമ്മൾ മനസ്സിലാക്കാതെ കേവലം എന്താണ് ദർശനത്തിന്റെ ഒരു ഇത് മാത്രം പോയി കഴിഞ്ഞാൽ ഈ സമസ്യകൾക്കൊന്നും സമാധാനമാകില്ല. പിന്നെ ഈ ദർശനങ്ങളെന്ന് പറയുന്നത് തള്ളിക്കളയേണ്ട കാര്യമില്ല. നിങ്ങളിപ്പോ ഈ ദർശനങ്ങളൊക്കെ ഉൾക്കൊണ്ടാൽ ആരായാലും അവർക്ക് വ്യക്തിപരമായി അത് ജീവിതത്തെ ഗുണം ചെയ്യും, അത് ശരിയാണ്. അങ്ങനെ എന്റെ പ്രവർത്തനമാണല്ലോ ഒരു മാറ്റത്തിന് തുടക്കം കുറിച്ചത്. കേരളത്തിന്റെ മാറ്റത്തിന് തുടക്കം കുറിച്ചത് മാറ്റിയത് തുടക്കം കുറിക്കുക മാത്രമാണ്. മാറ്റിയത് ഗുരു തന്നെയാണ്, അതെന്താ സംശയം? അതൊരു സംശയമുള്ള EMS-നെ പോലെയുള്ളവർക്കാണ്. സാധാരണ മനുഷ്യർക്ക് അതൊരു സംശയമൊന്നും EMS പറഞ്ഞിട്ടുണ്ട്, EMS രണ്ടും പറഞ്ഞിട്ടുണ്ട്. EMS ചിലടത്ത് പറയും പെറ്റി പൂർച്ചയാണെന്ന് പറയും. എനിക്ക് EMS എഴുതിയിട്ടുണ്ട്, എനിക്ക് ശിവരി പോയിട്ട് ഗുരു ചെയ്തതൊക്കെ വലിയ മഹത്വമാണെന്നും പറയാൻ എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അവരുടെ രാഷ്ട്രീയം. രാഷ്ട്രീയം കൊണ്ടങ്ങനെ പറയുന്നതാണ്, കാര്യങ്ങളെ കുറിച്ച് ബോധമില്ലാത്തതുകൊണ്ടല്ല. അവരുടെ രാഷ്ട്രീയം മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ പറയുന്നു, രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി പറയുന്നു. ബാക്കി എല്ലാവരും അത് അംഗീകരിക്കുന്ന കാര്യമാണ്. സാമാന്യ മനുഷ്യർക്ക് എല്ലാം അതറിയാം. അത് ഈ സമുദായ പ്രവർത്തനം നടത്തിയ അത് ഇവിടെ പറഞ്ഞത് EMS ആണെന്നൊന്നും ഒരിക്കൽ പറഞ്ഞത് ഇവിടെ ഈഴവര സംഘടിപ്പിച്ചിട്ട് നായന്മാർക്കും നമ്പൂതിരിമാർക്കെതിരെ തിരിച്ചുവിട്ടു ആരാ പറഞ്ഞത്? എനിക്കൊന്നത് EMS ആണ് പറഞ്ഞത്, EMS ആണ് അത് പറഞ്ഞത്. ഇപ്പൊ അത് കൃത്യമായി ഒന്നുകൂടെ നോക്കണം. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പിന്നെ അതൊക്കെ തിരുത്തി പറഞ്ഞു. അങ്ങനെ ഒരു സംഭവം ഇന്ന് പറയും, ഇന്ന് കമ്മ്യൂണിസ്റ്റുകാർ പറയും. ആര് EMS ആണെന്ന് എന്റെ ഓർമ്മ ശരിക്കും ഓർക്കുന്നില്ല. ഏതോ ഒരാൾ പറഞ്ഞു. പക്ഷെ മന്ദന്ത് പത്മനെ പോലെയുള്ളവർ പറഞ്ഞല്ല, ഗുരുവാണ് ഞങ്ങൾക്ക് മാർഗദർശിയായ അവർ പറഞ്ഞിട്ടുണ്ട്. വിറ്റിയോട്ട എതിർപ്പാട് പറഞ്ഞിട്ടുണ്ട്, അവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. മറ്റു രാഷ്ട്രീയമാണ്. അതുകൊണ്ട് ദർശനം അത് നല്ലത് തന്നെയാണ്. നമുക്ക് എന്താണോ ഇത്തരം ആശയങ്ങളെല്ലാം വ്യക്തിപരമായൊരു വ്യക്തിക്ക് അത് ഗുണം ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. അത് ഗുരുവിനും ഗുണം ചെയ്തതാണ് ആധ്യാത്മികത വ്യക്തിപരമായിട്ട്. അതുകൊണ്ട് ആധ്യാത്മികതയ്ക്ക് മൂല്യമില്ല എന്നുള്ളതല്ല, പക്ഷെ ഗുരുവിനെ മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ പ്രധാനമായ മറ്റു വശങ്ങളുണ്ട്, അതുകൂടെ മനസ്സിലാക്കും. അത് കേവലം ഒരു ആത്മീയതയിൽ ഒതുങ്ങിപ്പോകുന്ന ഒരു കാര്യം, അത് പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് എന്ന് പറഞ്ഞാൽ. ഇത് ലളിതമായി പറഞ്ഞാൽ ഗുരുവിനെ ഒരു സാമൂഹിക പരിഷ്കർത്താവെന്ന് പറയാൻ പാടില്ല. ഗുരു ഒരു ദാർശനികനാണ് എന്ന് പറയുന്ന ഗുരു ഒരു ഒട്ടോപ്പിയൻ ആശയമാണ്. എന്റെ അഭിപ്രായത്തിൽ ഗുരുവിനെ ഒരു സാമൂഹിക പരിഷ്കർത്താവെന്ന് ആദ്യം പറയും, പിന്നെ വേണമെങ്കിൽ ഇപ്പൊ അതൊക്കെ പറയാം എന്താണോ ഒരു ദാർശനികനും ആയിരുന്നു. അല്ലെങ്കിൽ ഇവർ പറയുന്ന ദർശനമല്ല ഗുരുവിന്റെ ദർശനം എന്ന് പറഞ്ഞാൽ ഉറച്ചു പറയാം, ഒരു ദാർശനികനായിരുന്നു. ആ ദർശനത്തിന്റെ ഭാഗമാണ് സാമൂഹ്യ പരിഷ്കരണവും, അതും ദർശനമാണ്. അഹിംസയും ജീവകാരുണ്യവും മാനവികതയും ഇതും ഒരുപാട് ഇന്നത്തെ മനുഷ്യ സമൂഹത്തിന് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം കൂടെ ചേർത്ത് പറയണം എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം ഗുരു ഒരു മഹാദാർശനികനായിരുന്നു. പക്ഷെ അത് ഇതുകൂടെ ഒരു പ്രധാന ഭാഗമായിട്ട് വരണം, അത് തിരിച്ചറിയും. പിന്നെ അല്ലാതെ നമ്മളിപ്പോ ഗുരുവിനെ ഒരു വലിയ ദാർശനികനാക്കിയ എന്ന് വെച്ചാൽ ഗുരു എഴുതി വെച്ചിരിക്കുന്ന ഈ കുറച്ച് വരികൾക്ക് ഭയങ്കര വ്യാഖ്യാനങ്ങൾ എഴുതി, ആർക്കും മനസ്സിലാക്കാത്ത രീതിയിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഇത് എഴുതുന്നവർക്ക് ഇതുകൊണ്ട് ഗുണമുണ്ടാകത്തില്ല, ഇത് ആൾക്കാർക്ക് വായിക്കാനും പറ്റത്തില്ല, ഇതൊക്കെ അവസാനം കൂട്ടിയിട്ട് കത്തിക്കേണ്ടി വരും, ഇത് വില കൊടുത്താലും വാങ്ങത്തില്ല, അങ്ങനെ ഒരവസ്ഥ വരും. ആ കാഴ്ചപ്പാട് ശരിയല്ല. എന്ന് നമ്മൾ ഇന്നത്തെ ചുറ്റുപാട് എന്ന് മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഇതിനൊന്നും ഒരു ഭാവിയില്ലാതെ വരും.